അടുത്തത് ചിദേവ നാന്യത അബാധി ചിതപരമതോ നഹി നിത്യനാബാധി തദാസത് യഥാസത്തന്ന ബാധിച്ച ചിത് ഏവ അബാധി. അന്യത് ന ആഭാതി അതഹ ചിതഹ പരം നഹി ഭവതി. ഇച്ച യത് ച ന ആഭാതി തത് അസദ്ഭവതി. യത് അസത് തത് ന ബാധിച്ച ഇതിനും പറയുന്നത് അപവാദമാണ്. ഓരോ പദ്യത്തിലും അപവാദമാണ് പറയുന്നത്. ചിതേവ ആഭാതി, ചിത്ത് മാത്രമാണ് ആഭാതി. അനുഭവ രൂപത്തിൽ നിലനിൽക്കുന്നത് ആഭാനം ചെയ്യാന്ന് വെച്ചാൽ അനുഭവ രൂപത്തിൽ നിലനിൽക്കുക. സച്ചിദാനന്ദത്തിലെ ആ ചിത്ത്, ചിത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജ്ഞാനം, അറിവ്, ബോധം, ആ ചിത്ത്. അത് തന്നെയാണ് അനുഭവ രൂപത്തിൽ നിലനിൽക്കുന്നത് ആഭാദി. ദീപ്തം ജ്ഞാനാർത്ഥം ഉണ്ടാകുന്നു, അനുഭവമായിരിക്കുന്നത്. സച്ചിദാനന്ദത്തിലെ ചിത്ത് തന്നെയാണ് ഇവിടെ അനുഭവമായിട്ടിരിക്കുന്ന അർത്ഥം. ഇതാണ് ചിദേവ ആഭാതി. അന്യത്തിന്റെ ആഭാതി, ചിത്തിൽ നിന്ന് വേറിട്ടുള്ളതൊന്നും തന്നെ എന്ന ആഭാതി അനുരൂപത്തിൽ നിലനിൽക്കുന്നില്ല. ചിത്തിൽ നിന്ന് വേറിട്ടുള്ള എന്താണ്? ചിത്തിൽ നിന്ന് വേറിട്ടുള്ള എന്താണ്? ജഡം. ഇവിടെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, ഒന്ന് ചിത്തം മറ്റൊന്ന് ജഡം. അന്യത്വം എന്ന് പറയുന്നത് ജഡത്തെ. അപ്പൊ ജഡം ആഭാതി എന്ന് വെച്ചാൽ അത് അനുഭവ രൂപത്തിൽ നിൽക്കുന്നില്ല, നിലനിൽക്കുന്നില്ല എന്ന്. അതുകൊണ്ടതില്ല അതാണ് പറയുന്നത്. എന്താണോ അനുഭവ രൂപത്തിൽ നിലനിൽക്കുന്നത് അതേ ഉള്ളൂ. അതിനദ്വൈതിയുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് യുക്തികൾ പറയും. ചിത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ജഡം അത് അനുഭവ രൂപത്തിൽ നിൽക്കുന്നില്ല. ജഡമറിവിയിലത് അത് തന്നെ ഇവിടെയും പറയുന്നു. ജഡം അറിയുന്നില്ല എന്ന് പറയുന്നതാണ്. ഒരു കപ്പ്, ഇത് ജഡമാണ്, ഇത് അനുഭവ രൂപത്തിൽ നിലനിൽക്കുന്നില്ല. പിന്നെ ഏത് രൂപത്തിലാണ് അങ്ങനാക്കുന്നത്? എങ്ങനെയാ അങ്ങനാക്കുന്നത്? അനുഭവത്തിന്റെ വിഷയമാണ്, അനുഭവത്തിന്റെ വിഷയമായിട്ട് എന്ന് ലോകത്തുള്ളൂ. ഇതിനെ അനുഭവമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്തൊക്കെ അറിയുന്നുണ്ടോ ഇതെല്ലാം അനുഭവത്തിന്റെ വിഷയമായിട്ടാണ് നിൽക്കുന്നത്. ഇതിനൊന്നിനും തന്നെ എന്തായിരിക്കാൻ പറ്റില്ല, അനുഭവമായിട്ട് നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇതിന് അനുഭവമായിട്ട് വയ്ക്കാൻ പറ്റാത്ത? ഇത് അനുഭവമാണെങ്കിൽ അനുഭവം എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമാണ്. നമ്മുടെ ഉള്ളിലാണ് അനുഭവം, പുറമേ അല്ല. അനുഭവത്തെയാണ് നമ്മൾ ശരിക്കും ഉള്ളെന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാത്തിനെയും പുറമൊന്നും പറയും, അന്തർ ബഹിർഭദാസീകരണം വേറെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുറമേ ഇരിക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് എന്തിന്റെ പുറമെ? പുറമേ ഇരിക്കുന്നു എന്ന് പറയുന്നത് എന്തിന്റെ പുറമെയാണ് ഇരിക്കുന്നത്? അറിവിന്റെ. ഇതെല്ലാം അറിവിന്റെ പുറത്താണ്. ഇപ്പൊ അറിവ് എവിടെ ഇരിക്കുന്നു? അറിവുള്ളിലിരിക്കുന്നു അല്ലെങ്കിൽ അറിവ് ഉള്ളായിരിക്കുന്നു. അറിവ് ഉള്ളായിരിക്കും. അപ്പോ അറിവായി നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിന് മാത്രമേ കഴിയൂ. അതിനാണ് നമ്മുടെ ഉള്ളെന്ന് പറയുന്നത്. ഉള്ളത് അല്ല ഉള്ളു. ഉള്ളത് വേറെ, ഉള്ളു വേറെ. അഹമഹമെന്ന് പറയുന്നതൊക്കെ അതായി അകമേ, അതാണ് ഉള്ളെന്ന് പറയുന്ന അകം, അതാണ് ഉള്ള. അഹം എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഉള്ളു. അതിനാണ് അകമെന്ന് പറയുന്നത്. അന്യത്വം എന്ന് പറഞ്ഞാൽ ആ അകത്തിൽ നിന്ന് വേറിട്ടുള്ള പുറമെ എന്ന് പറയുന്നതാണ്. അതിനാണ് ജഡവം എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ അപബോധിക്കുന്നത് ഇല്ല എന്ന് പറയുന്നത്. പറവ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അപവാദയുക്തി അനുസരിച്ചാണ് ഈ പറയുന്നത്. അത് മനസ്സിലാക്കും. അപവാദയുക്തി അനുസരിച്ച് ഇതിനൊന്നും നിലനിൽക്കാൻ പറ്റത്തില്ല. അവിടെയാണ് അകവും പുറവും എന്ന് രണ്ടായി പിരിക്കുന്നത്. അപവാദയുക്തി അതാണ് പ്രത്യേകം പറയുന്നത്. എന്ത് അഭാദി അനുഭവ രൂപത്തിൽ നിലനിൽക്കാൻ ചിത്തിന് മാത്രമേ ഉപയോഗിക്കൂ. ഇപ്പോ സച്ചിദാനന്ദമായിരിക്കുന്ന ബ്രഹ്മം അതാണ് ചിത്ത്. അത് നമ്മുടെ ഉള്ളിൽ അനുഭവ രൂപത്തിൽ ബാക്കി അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതെല്ലാമാണ് പുറമെ. അതിനാണ് അന്യത് എന്ന് പറയുന്നത്. അന്യത് ന ആഭാദി. അപ്പൊ ഈ പുറമേ ഉള്ളതെന്നും ന ആഭാദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുഭവ രൂപത്തിൽ അത് നിലനിൽക്കുന്നു. അനുഭവരൂപത്തിൽ ഒന്നും നിലനിൽക്കത്തില്ല, അത് അനുഭവത്തിന്റെ വിഷയമായി നിൽക്കത്തില്ല. അനുഭവരൂപത്തിൽ നിലനിൽക്കാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവിന് മാത്രമേ കഴിയൂ. അപ്പോ അനുഭവരൂപത്തിൽ നിൽക്കാത്തത് അറിവൊഴികളെയല്ല, അത് അനുഭവരൂപത്തിൽ നിൽക്കാത്തതുകൊണ്ട് അതെല്ലാം അസക്തമാണ്, അതിനൊക്കെ നിഷേധിക്കുന്നു. ചിത്തേവ ആ ഭാതി, ചിത്ത് മാത്രമേ അനുഭവരൂപത്തിൽ നിൽക്കുന്നുള്ളൂ. അന്യത്ത അന്യ, ചിത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന ചിത്തിന്റെ വിഷയങ്ങളൊന്നും പറയാം. ജഡമെന്ന് പറയാം, ശരീരാദി പ്രപഞ്ചം എന്ന് പറയാം, ശരീരം തുടങ്ങിയ പ്രപഞ്ചമെല്ലാം അന്യത്തിൽ വരും. അറിവായി നമ്മൾ എന്തിനാണോ മനസ്സിലാക്കാത്ത അറിവ് എന്നിങ്ങനെ നമ്മൾക്ക് ഗ്രഹിക്കാൻ വയ്യാത്ത എല്ലാം അന്യം ആകും. അത് അറിവിൽ നിന്ന് അന്യമായതുകൊണ്ട് തന്നെ എന്താണ് അത്? ആബാധി എന്ന ആബാധി എന്ന് പറഞ്ഞ അത് അനുഭവരൂപത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അതഹ ഈ ജഡങ്ങളൊന്നും തന്നെ അനുഭവരൂപത്തിൽ നിലനിൽക്കാത്ത അനുഭവരൂപത്തിൽ നിലനിൽക്കുക, അനുഭവത്തിന്റെ വിഷയമായി നിലനിൽക്കുക എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അനുഭവത്തിന്റെ വിഷയമായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട് മേസ്യം കസ്യം, പക്ഷെ അത് അനുഭവരൂപത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ടെന്താണ് ചിത്തപരം, ആ അനുഭവരൂപത്തിൽ നിലനിൽക്കുന്ന ചിത്തിൽ നിന്ന് വേറിട്ട് പരം അന്യമായി ആ ചിത്തപരം, ചിത്തിൽ നിന്ന് അന്യമായിട്ടുള്ള എന്താണ്? എന്താണ് പരം? ചിത്തിൽ നിന്ന് പരമായി പരം എന്ന് വെച്ചാൽ അന്യം എന്ന് വെച്ചാൽ ജഡം. ജഡം നഹി എന്ന് വെച്ചാൽ നഹി ഭവതി, നിലനിൽക്കുന്നില്ല. നിലനിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ നിലനിൽക്കുന്നില്ല? അനുഭവരൂപത്തിൽ നിലനിൽക്കുന്നു, വിഷയമായി നിലനിൽക്കുന്നു നമ്മുടെ അനുഭവം. അനുഭവം എന്ന് വെച്ചാൽ അറിവ്, അറിവിന്റെ ഒരു പ്രത്യേകതയാണ്. അറിവ് നിലനിൽക്കുന്നു, അദ്വൈതികൾ പറയുന്ന അറിവ് സ്വതന്ത്രമായി നിലനിൽക്കുന്നു, അറിവ് ഒന്നിനെ ആശ്രയിക്കാതെ നിലനിൽക്കുന്നു. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? അറിവിനെ ആശ്രയിച്ച് അതിന്റെ വിഷയമായി നിലനിൽക്കുന്നു. അറിവിന്റെ ആ ശേഷി എന്താണ്? അത് മറ്റൊന്നിനെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിലനിൽക്കുന്നുണ്ട്. ആ അറിവിനെ പറയുന്ന പേരാണെന്ത്? സ്വയം പ്രകാശം. എന്നുവെച്ചാൽ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിലനിൽക്കുന്നു, അതാണ് അറിവിന്റെ പ്രത്യേകത. ആ രീതിയിലാണ് ഇവിടെ എവിടെയാണോ പരം അന്യത് എന്നൊക്കെ ശബ്ദം വരുമ്പോൾ ആ പരം അന്യത് എന്നൊക്കെ പറയുന്നതുകൊണ്ട് അവിടെ ഒരു അർത്ഥമുണ്ട്, അതിനെയാണ് പറയുന്നത്. എന്താണ് ആ അർത്ഥം? ജഡം, ജഡമാണ് എന്റെ അർത്ഥം. അന്യത് പരം ഇല്ല, അന്യത്വം എന്ന് പറഞ്ഞൊന്നും ഇല്ലാന്ന്. അപ്പൊ ജഡത്തെയാണ്, ജഡം എന്ന് പറയുന്നത് എന്താ? ജഡം എന്താണ്? അതെന്താണ്? ജഡം എന്ന് പറയുന്നത് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അറിവിന്റെ വിഷയമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ജഡമാണ്, നമ്മുടെ ശരീരം ഉൾപ്പെടെ. ഈ ശരീരത്തിൽ ജീവനുണ്ട്, ജീവനുണ്ടെങ്കിലും അദ്വൈതിയെ സംബന്ധിച്ച് ഈ ശരീരം ജഡമാണ്. മരിച്ചു കഴിഞ്ഞാലും ശരീരം അതും ജഡമാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഈ ശരീരം ഇതും ജഡമാണ്. എന്തുകൊണ്ടത് ജഡമാകുന്നു? മരിച്ചാലും ജീവിച്ചിരുന്നാലും ജഡമാകുന്നു എന്തുകൊണ്ട്? അറിവിന്റെ വിഷയമായതുകൊണ്ട്. ജഡമെന്ന് വെച്ചാൽ അവിടെ അറിവിന് വിഷയം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മരിച്ച ശരീരമായാലും ജീവിച്ചിരിക്കുന്ന ശരീരമായാലും, അല്ല ജീവനുള്ളത് ജീവനില്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. എന്റെ മുമ്പിൽ ഒരാള് ജീവനോടുകൂടി ഇരിക്കുകയാണ്, അയാളുടെ ശരീരം എന്നെ സംബന്ധിച്ച് ജഡമാണ്. അയാളെ സംബന്ധിച്ച് അയാളെ ശരീരം ജഡമാണ്. എന്തുകൊണ്ട്? ഇതൊക്കെ അറിവിന് വിഷയമാണ്. ഞാൻ അറിയുമ്പോൾ വേറൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ആ മനുഷ്യനെ അറിയുമ്പോൾ എന്ത് വരുന്നു? ആ മനുഷ്യന്റെ ശരീരത്തെ അറിയുന്നു. പക്ഷെ ആ മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന അറിവിനെ എനിക്ക് വിഷയമാക്കാൻ പറ്റില്ല. പറ്റൂ? അതെന്താ? അയാൾക്ക് അറിവുണ്ടെന്ന് ഞാൻ അറിയുന്നില്ലേ? ഇയാളുടെ ഉള്ളിൽ അറിവുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ഞാൻ അറിവിനെ വിഷയമാക്കുന്നുണ്ടല്ലോ. അറിവിനെ നമുക്കൊരിക്കലും വിഷയമാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തുവരും? ഈ ലോകത്ത് രഹസ്യമില്ലാതെ വരും. കാരണം ഒരാളുടെ ഉള്ളിലും നിരന്തര അറിവിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അറിവിനെ ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ അറിയുന്നത് പോലെ തന്നെ ഞാനും അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ രഹസ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? ഞാനറിയും. അങ്ങനെ മനുഷ്യന് സാധിക്കില്ല. പിന്നെ പൊതുവായി സാമാന്യമായി നമ്മൾ പറയണം, അത് അയാളുടെ ഉള്ളിൽ അറിവുണ്ട്, ഇത്രയേ ഉള്ളൂ. പക്ഷെ അറിവിനെ വിഷയമാക്കി അതിനെ പരിമിതപ്പെടുത്തി മറ്റു വസ്തുക്കളെ അറിയുന്നു പോലെ, ഇത് സ്റ്റീൽ കൊണ്ടുള്ള ഗ്ലാസ്സാണ് എന്നൊക്കെ അറിയുന്ന പോലെ അറിവിനെ അറിയാൻ പറ്റും. അങ്ങനെ അറിയാൻ പറ്റില്ല. നമ്മൾ ഏത് അറിയുന്നു, ഏതുവരെ അറിയുന്നു, അതൊക്കെ ചേട്ടം മണം മുതൽ അഞ്ച് മുന്നോടുന്നൊരു ലോകമുള്ളത് ചിന്മയമാണ്. ചിതി തൊട്ടുള്ളോളം അഹോ ജഡമാണ്. ഇതാണ് ജഡം. ചിതി തൊട്ട് ചിതിക്ക് കാരണമായിരിക്കുന്ന മായ വരെ ഉള്ളതെല്ലാം എന്താണ്? ജഡമാണ്. അപ്പൊ അന്യത്തം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തിനെടുക്കണം? ജഡത്തെ എടുക്കണം. അതിനെ നിഷേധിച്ചാലോ ഇവിടെ എന്തൊരു അപവാദം വരുത്തും. ഇവിടെ പറയുന്ന അപവാദം ജഡത്തെ നിഷേധിക്കും, എന്നാലേ അപവാദം വരുത്തും. അതാണ് പറഞ്ഞത് ചിതപ്പരം. ചിത്തിന്റെ നിന്ന് അന്യമായി, പരമെന്നുവെച്ച അന്യം. നഹി ഭവതി, ജഡമില്ല, ജഡത്തെ നിഷേധിക്കും. ഇതാണ് ഇവിടെ ചിത്തും ജഡവും എന്ന് പറയുന്ന രണ്ടെണ്ണം. അതിന്റെ പ്രത്യേകതയെ കുറിച്ച് അടുത്ത് പറയാണ്. എത്തിച്ചെന്ന ആഭാതി തത് അസത്, ഏത് അസത് തത് ന ബാധിച്ച. ഇത് കേൾക്കുമ്പോൾ രണ്ടും ഒന്നാണെന്ന് തോന്നും, പക്ഷെ ഒന്നല്ല. കേൾക്കുന്നവർക്ക് ഇത് ഒരു കാര്യമാണ്, ആവർത്തിക്കുന്നതെന്ന് തോന്നുന്നു. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഏത്തിച്ച ഏതെന്നാണോ എന്ന ആഭാതി, അറിവായി നിലനിൽക്കാത്തത്, തത് അത് അസത്താണ്. ഏതൊന്ന് അറിവായി നിലനിൽക്കുന്നില്ലോ അത് അസത്താണ്. ഇതുവരെ പറഞ്ഞ കാര്യം തന്നെ. ഇപ്പം മേശ, ഇത് അറിവായി നിലനിൽക്കുന്നില്ല, അതുകൊണ്ട് മേശ എന്തായി? അസത്തായി. അസത്ത് എന്ന് പറഞ്ഞാൽ ജഡം. ജഡം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത. ജഡം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത. അറിവിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കും. അപവാദം എന്ന് പറഞ്ഞ് നിഷേധിക്കണം. ഇല്ല എന്ന് നിഷേധിക്കും. അപ്പോ യത് ച ആഭാതി, ഏതെന്നാണോ ആഭാതി അറിവായി നിലനിൽക്കാത്തത്, തത് അസത് ഭവതി, അത് ഇല്ലാത്തതാണ്, ജഡമാണ്, അതുകൊണ്ട് ഇല്ലാത്തതാണ്. അതിനെ നിഷേധിക്കുകയാണ്. അത് മൂന്ന് കാലത്തിലും ഇല്ലാത്തതാണ്. അത് ഒരു തരത്തിലുള്ള അസ്തിത്വമില്ല, ഒരു തരത്തിലുള്ള ഉണ്മയും അതിനില്ല, ഇല്ലാത്തതാണ്. എന്നിട്ട് പറയുന്നു ഏത് അസത്, ഏതെന്നാണ് അസത്ത്, ഈ പറയുന്ന വസ്തു തന്നെ നേരത്തെ പറഞ്ഞു ഈ മേശ, തത് ഈ മേശ ന ഭാതി, അത് അറിവായി നിലനിൽക്കുന്നില്ല. അപ്പൊ മുമ്പ് പറഞ്ഞതും തമ്മിൽ എന്താണ്, നേരത്തെ പറഞ്ഞ എന്താണ്, ഏതാണോ അറിവായി നിലനിൽക്കാത്തത് അത് ജഡമാണ്. പിന്നെ പറയുന്നു ഏതാണോ ജഡം അത് അറിവായി നിലനിൽക്കുന്നില്ല. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? ഈ പറഞ്ഞ രണ്ടും തമ്മിൽ വ്യത്യാസം, ഈ പറഞ്ഞ രണ്ട് വാക്യൊന്നും അറിവായി ഏതെന്നാണോ നിലനിൽക്കാത്തത് ജഡം, തത് അസത്, അതില്ല, ജഡമില്ലാത്തതാണ്. യത് അസത്, ആ ജഡം ഇല്ലാത്തത്, തത് ന ഭാതി, അത് പ്രകാശിക്കുന്നില്ല. ഈ രണ്ടു പറഞ്ഞാലും എന്താ വ്യത്യാസം? ഒന്ന് പ്രവാചിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നു മനസ്സിലാക്കി അപ്പൊ ചിത്തും ജഡവുമായി രണ്ടായിട്ട് തിരിച്ചിട്ട് ജഡത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ ജഡത്തെ നിഷേധിക്കുകയും വേണം, ചിത്തിനെ അംഗീകരിക്കുകയും വേണം. ചിത്തിനെ അംഗീകരിച്ചുകൊണ്ട് ജഡത്തെ നിഷേധിക്കാൻ പറ്റും. ഇവിടെ അധ്യാരോപവും അപവാദവും. അപ്പോ ജഡത്തിനെ ആരോപിക്കാനും നിഷേധിക്കാനും അടിസ്ഥാനപരമായിട്ട് ഒരു സത്യം വേണം. സത്യത്തിലാണ് ജഡത്തിനെ ആരോപിക്കുന്നത്, നിഷേധിക്കുന്നത്. അടിസ്ഥാനപരമായ ഒരു സത്യത്തെ സ്വീകരിക്കും. അപ്പോ അനുഭവ രൂപത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് ചിത്തിന് ബോധത്തിന് മാത്രമേ സാധിക്കൂ. ജഡത്തിന് ഒരിക്കലും അനുഭവ രൂപത്തിൽ നിൽക്കാൻ പറ്റില്ല, മറിച്ച് അത് അനുഭവത്തിന്റെ വിഷയമായി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജഡത്തിന്റെ സവിശേഷതയെ കുറിച്ച് ആദ്യം പറയുന്നു. എന്താണ് ഏത് ച ന ആഭാതി, ഏതെന്നാണോ അനുഭവ രൂപത്തിൽ നിൽക്കാൻ കഴിയാത്തത്, അനുഭവത്തിന്റെ വിഷയമായി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ ആ ജഡത്തെ അംഗീകരിക്കുകയാണ്, അധ്യാരോപിക്കുകയാണ്. അധ്യാരോപിച്ച് നിഷേധിക്കാൻ പറ്റും, അങ്ങനെ ഒന്നുണ്ട്, ഉള്ളതിനെയാണ് ഇല്ല എന്ന് പറയുന്നത്. അധ്യാരോപം നടത്തിയിട്ടാണ് നിഷേധിക്കുന്നത്. അധ്യാരോപിക്കുമ്പോൾ അത് ഉണ്ടെന്ന് പറയും, നിഷേധിക്കുമ്പോൾ ഇല്ലെന്ന് പറയും. ആദ്യം പറയുന്നത് എന്താണ്? യോജിച്ച നാഭാതി. അപ്പൊ നാഭാതി അനുഭവ രൂപത്തിൽ നിൽക്കാത്തത് ഏതോ, ഏത് ജഡമാണോ, ജഡത്തെ ആരോപിച്ച് പറയണം. തത് അത് അസത്. അപ്പൊ ആരോപിച്ചതായ ആ ജഡം അത് അനുഭവ രൂപത്തിൽ നിൽക്കുന്നില്ല, അപവാദമായി ജഡത്തെ ആരോപിക്കുകയും അവബോധിക്കുകയും ചെയ്യും. അപ്പൊ അനുഭവ രൂപത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ജഡം നിൽക്കുന്നുണ്ടോ, ജഡത്തിന് ഉണ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ജഡത്തിന് ഉണ്മയുണ്ടോ? അതിന് ഉണ്മയുണ്ട്. കാരണം എന്തുകൊണ്ട്? ജഡത്തെ നമ്മൾ ഉണ്ടെന്ന് അറിയുന്നു, മേശ ഉണ്ടെന്നറിയുന്നു, പുസ്തകം ഉണ്ടെന്നറിയുന്നു, ശരീരം ഉണ്ടെന്നറിയുന്നു, എല്ലായിടത്തും ഉണ്മയുണ്ട്, ജഡത്തിനും ഉണ്മയുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണ്? ഇതുവരെ പറഞ്ഞതുമായിട്ട് ചേർത്ത് പറയണമല്ല, അനുഭവ രൂപത്തിൽ ഉള്ള ഉണ്മയില്ല. അനുഭവ രൂപത്തിൽ നിലനിൽക്കുക അങ്ങനെയൊന്നും ജഡത്തിനില്ല. അല്ല, ഉണ്മയില്ലാത്തതല്ല ജഡം. ജഡത്തിന് എന്തുണ്ട്? ഉണ്മയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്, അത് ആ വസ്തുവിനെ അറിയുകയാണ്. അപ്പൊ അതിൽ ഉണ്മയുണ്ട്. ചിത്തും ജഡവും എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ രണ്ടാക്കുക, ബ്രഹ്മം പ്രപഞ്ചത്തെ അങ്ങനെ രണ്ടാക്കിയിട്ട് ബ്രഹ്മത്തിന് ചിത്തെന്നും പ്രപഞ്ചത്തെ ജഡമെന്നും പറയും. ഇത് പറയുന്ന അപവാദത്തിന് വേണ്ടി, അധ്യാരോപ അപവാദം എന്ന് പറയുന്ന ഒരു യുക്തിയാണ്, ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ ഇതിനെ നിഷേധിക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. മറ്റത് വേറൊരു പ്രക്രിയ. ഇതൊക്കെ പല ചിന്താരീതികളാണ്. അധ്യാരോപ അപവാദം എന്ന് പറയുന്ന അദ്വൈതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചിന്തയാണ്. അതാണ് ഇവിടെ ആദ്യം അത് തുടങ്ങിയിരിക്കുന്നത്. അതിനെ തുടർന്ന് പലതും പറയും. ഇപ്പൊ ജഡം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഉണ്ടെന്നാണ് ഇവിടെ അനുഭവം. ശരീരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പൊ ജഡത്തിന് ഉണ്മയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജഡത്തിന് ഉണ്മയുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? ജഡം എന്ന് നമ്മൾ കരുതുന്ന ഒന്നും തന്നെ ചിദേവ അഭാദി, അറിവിന്റെ രൂപത്തിൽ അത് നിലനിൽക്കുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നം. അറിവിന്റെ രൂപത്തിൽ നിലനിൽക്കാൻ ഒന്നിനെ പറ്റൂ, ഏതിനാ? അറിവിനെ പറ്റൂ. അതെവിടെയുണ്ട്? നമ്മളിലുണ്ട്, ഓരോരുത്തരിലും ഉണ്ട് അറിവ്. ഇവിടെയാണ് അദ്വൈതി പിടിക്കുന്ന പിടുത്തം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ അറിവെന്ന് പറയുന്ന ഈ പ്രതിഭാസം ഇതിൽ പിടിച്ചുകൊണ്ടാണ് അദ്വൈതി ചിന്തിക്കുന്നത്. അങ്ങനെ അറിവായി നിലനിൽക്കുന്നതിന് വേറെ ഈ ശരീരത്തിനോ മറ്റൊന്നിനും തന്നെ കഴിയത്തില്ല. അതാണ് പറയുന്നത്. അപ്പൊ അറിവായി നിലനിൽക്കാൻ കഴിയാത്തത് ഉള്ളതാണെങ്കിലും ഉണ്ടെന്ന് നമുക്ക് അനുഭവപ്പെട്ടാലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും ഇപ്പൊ ഈ മേശയില്ലാത്താണെന്ന് പറഞ്ഞ ആരെങ്കിലും അംഗീകരിക്കും? നമ്മളാരോടെങ്കിലും ചെന്ന് പറയണം മേശയില്ല, പുസ്തകമില്ല, ശരീരമില്ല എന്ന് പറഞ്ഞ ആരും അംഗീകരിക്കത്തില്ല. അതൊക്കെ ഉള്ളതായിട്ട് നമ്മുടെ അനുഭവമാണ്. പക്ഷെ എന്തു പറഞ്ഞ അംഗീകരിക്കും? എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം എന്താണ്? അത് അറിവായി നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ മേശയുടെ അപവാദം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന അപവാദം എന്താണ്? അറിവായി അത് നിലനിൽക്കുന്നില്ല, അതാണ് അതിന്റെ അപവാദം. അല്ലാതെ നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ഒരു ഉണ്മയുണ്ട്, അതിനെ നിഷേധിക്കല്ല. മനസ്സിലായോ? നമ്മൾ അറിയുന്ന ഓരോ വസ്തുവിനും ഉണ്മയുണ്ട്. നമ്മുടെ അറിവിന് വിഷയമായിരിക്കുന്ന ഉണ്മ എല്ലാത്തിലും ഉണ്ട്, അതിനെ നിഷേധിക്കുന്നില്ല. പിന്നെന്താ പറയുന്നത് ഇവിടെ ഈ പദ്യത്തിൽ, അപവാദത്തിൽ പിന്നെന്താ പറയുന്നത്? അറിവായി നിലനിൽക്കുന്ന ഒരു ഉണ്മ അറിവിന് മാത്രമേ ഉള്ളൂ, നമ്മൾ അറിയുന്ന ഒന്നിനും ഇല്ല. അതിന് ഉണ്മയുണ്ട്, ആ ഉണ്മ അറിവായി നിലനിൽക്കുന്ന ഉണ്മയല്ല. പിന്നെ എന്താണ് ആ ഉണ്മ? അത് നമ്മൾ ജഡത്തിലൂടെ അനുഭവിക്കുന്ന ഉണ്മയാണ്. ആ ഉണ്മ എന്ന് പറയുന്നത് നമ്മുടെ അറിവിന്റെ വിഷയമായിരിക്കുന്ന ഉണ്മയാണ്. ഈ വസ്തുവിലിരിക്കുന്ന ഉണ്മ, അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അറിവിന് വിഷയമായിരിക്കുന്നതാണ്. എന്തുകൊണ്ട്? ഈ ജഡം അറിവിന് വിഷയമായിരിക്കുമ്പോൾ ആ ജഡത്തിലൂടെ പ്രകടമാകുന്ന ഉണ്മയും അറിവിന് വിഷയമായിരിക്കുന്നു. ആ ഉണ്മ എന്തല്ല? അറിവായി നിലനിൽക്കുന്ന ഉണ്മ. അപ്പൊ ഉണ്മ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് അറിവായി നിലനിൽക്കുന്ന ഉണ്മയും അറിവിന് വിഷയമായിരിക്കുന്ന ഉണ്മയും. അപ്പൊ ഇവിടെ അപവദിക്കുമ്പോ എന്താണ്? അറിവായി നിലനിൽക്കുന്ന ഉണ്മ, അതാണ് ചിത്ത് അറിവ്, അതിനെ അംഗീകരിക്കുന്നു. എന്നാ അറിവിന് വിഷയമായിരിക്കുന്ന ഉണ്മ, വിഷയം എന്ന് പറയുമ്പോൾ തന്നെ അത് പരിമിതമാണ്, അതിനെ എന്ത് ചെയ്യുന്നു? അപവദിക്കുന്നു, നിഷേധിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, അതാണ് അപവാദം. അപ്പൊ അറിവായി നിൽക്കുന്ന ഉണ്മയെ അംഗീകരിക്കുകയും അറിവിന് വിഷയമായിരിക്കുന്ന ഉണ്മയെ നിഷേധിക്കുകയും ചെയ്യും. അവിടെ ഒരു ഉണ്മ ഇല്ലെന്നല്ല പറയുന്നു. അറിവിന് വിഷയമായിരിക്കുന്ന ഉണ്മയെ എങ്ങനെ നിഷേധിക്കുന്നു? അറിവിന് വിഷയമായിരിക്കുന്ന ഉണ്മയെ എങ്ങനെ നിഷേധിക്കുന്നു? അതിന് അറിവായി നിലനിൽക്കാൻ കഴിയില്ല. അറിവിന് വിഷയമായിരിക്കുന്ന ഉണ്മയ്ക്ക് അറിവായി നിലനിൽക്കാൻ കഴിയുന്നില്ല. ആ ഉണ്മ നമ്മൾ അനുഭവിക്കുന്ന പുറമെയാണ്. അറിവായി നിലനിൽക്കുന്ന ഉണ്മ അറിവിലാണ്, അത് നമ്മുടെ ഉള്ളിലാണ്. ഇങ്ങനെ രണ്ടായി പിരിക്കുകയാണ്. ചിത്തും ജഡവും ഒന്ന് പിരിക്കുമ്പോൾ അങ്ങനെയാണ്. അദ്വൈതത്തെ മനസ്സിലാക്കുന്നതിന് പല പ്രക്രിയകളുണ്ട്. അത് ഒരു രീതിയാണ് ഈ പറയുന്നത്. അതിലൂടെ ഈ അസത്വം എന്ന് പറയുന്നതിന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എന്നാലേ ഈ പദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവും, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കുക. അസത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ രീതി പറയുന്ന രീതിയിൽ ഇല്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. സാധാരണ അസത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്തത്. നാസ്തി എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ അസത്വം എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ഇവിടെ അസത്വം എന്ന് പ്രയോഗിച്ചിരിക്കുന്ന എന്താണ്? എന്തിനാണ്? എന്തിനാണ് ഇവിടെ അസത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്? ജഡം. അത് പ്രത്യേകം മനസ്സിലാവും. ചിജ്ജഡം എന്ന് പറഞ്ഞിടത്ത് ജഡമാണ് ഇവിടെ എന്ത് പറയുന്നത്? അസത്ത്. എന്നാലേ ഈ പദ്യത്തിന് എന്തെങ്കിലും വിശേഷാർത്ഥം നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാലേ ഉള്ളൂ. അസത്ത് ജഡമാണല്ല, ഇല്ല ഇല്ല എന്നതിനു വേണ്ടി അസത്ത് ശബ്ദം പ്രയോഗിക്കും. അസത്ത് എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അസത്ത് എന്ന് പറഞ്ഞാൽ ജഡം. അത് പിന്നെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള പിന്നെ മറ്റൊരു കാര്യം. ആ ജഡത്തെ ഇവിടെ എന്തിനു പറയുന്നു അതിനെ അപവദിക്കാൻ വേണ്ടി, എന്നുവെച്ചാൽ നിഷേധിക്കാൻ വേണ്ടി. എങ്ങനെ നിഷേധിക്കുന്നു? അതിന് അറിവായി നിലനിൽക്കാൻ കഴിയില്ല. അറിവായി നിലനിൽക്കാൻ എതിനെ കഴിയത്തുള്ളൂ? അറിവിന്. ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് യത്തിച്ച ന ആഭാതി. ഏതൊന്നും അറിവായി നിലനിൽക്കുന്നില്ലയോ തദസം, അത് ജഡമാണ്. അതാണ് ജഡം. അപ്പോ അപവദിക്കേണ്ട ജഡത്തെ വ്യക്തമായി എടുത്ത് കാണിക്കുകയാണ്. ഏത് ഏതെന്ന് ആഭാതി, അറിവായി നിലനിൽക്കുന്നില്ലയോ തത്, അത് അസത്, അത് ജഡമാകുന്നു. അപ്പൊ നമ്മുടെ ശരീരം തുടങ്ങി പ്രപഞ്ചമെല്ലാം ജഡമാണ്. ഞാൻ അടുത്ത ഭാവം പറയുന്നു, ഏത് അസത്, ആ ജഡം ഇനി നിഷേധിക്കുന്നു. അപ്പൊ എത്തിച്ചെന്ന ആപാദി തത് അസത്ത് എന്ന് പറഞ്ഞത് എന്താണ്? ഇതാണ് ആരോപണം. എന്നുവെച്ചാ എന്താണ് ജഡമെന്ന് പറയുന്നത്? അല്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. എത്തിച്ച ആപാദി തത് അസത്ത് എന്ന് വെച്ചാൽ അതാണ് ജഡം. ഇതാണ് ആരോപണം. എന്താണ് ജഡമെന്ന് പറയുക? അറിവായി നിലനിൽക്കാത്തതാണെന്ത്? ജഡം. അതാണ് എത്തിച്ച ആപാദി തത് അസത്. അപ്പൊ ജഡത്തെവിടെ അംഗീകരിക്കുകയാണ്. ജഡം എന്ന് പറയുന്ന ഒന്നുണ്ട്, അല്ല ഇല്ലാത്ത ഒന്നുള്ള അർത്ഥത്തിന്റെ അസത്ത് എന്ന് പറയും. പ്രത്യേകം മനസ്സിലാവും. എന്നാലേ രണ്ടുപേരിക്കും അർത്ഥ വ്യത്യാസം വരും. പിന്നെ അതിനെ അപവദിക്കുന്നു, ഏതിനെ? അസത്തിന്, ജഡത്തിന്. അതിനുവേണ്ടി എന്ത് പറയുന്നു? ഏത് അസത്, ഏതാണോ ജഡം, തത് ആ ജഡം നഭാതി നിഷേധിച്ചു. അത് അറിവായി നിലനിൽക്കുന്നില്ല. അപ്പൊ നിഷേധവും. അപ്പൊ മൂന്നാമത്തെ വരിയില് ജഡത്തെ ആരോപിക്കുന്നു, നാലാമത്തെ വരിയില് ജഡത്തെ നിഷേധിക്കുന്നു. അപ്പൊ അപവാദം ചെയ്യുന്നു. മനസ്സിലായോ? മൂന്നാമത്തെ വരിയില് ആരോപിക്കുന്നു. എന്തിനാരോപിച്ചു? ജഡത്തെ ആരോപിച്ചെന്ന് വെച്ചാൽ നിഷേധിക്കുമ്പോ എന്താണോ അപവദിക്കുമ്പോ എന്തിനാണോ അപവദിക്കുന്നത് നമ്മൾ അറിയണം. ആരോപിക്കുക എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അർത്ഥം. നമ്മളൊന്നിനെ നിഷേധിച്ചാൽ, ഏതിനെ നിഷേധിക്കുന്നവനും നിഷേധ പ്രതിയോഗി എന്ന് പറഞ്ഞു. ആ നിഷേധിക്കുന്ന എന്താണ് നമ്മൾ അറിയണം. ഇവിടെ നാലാമത്തെ വരി പറയണം എന്താണ്? ഏത് അസത്, ഏതാണോ അസത്ത്, എന്നുവെച്ചാൽ ഏതാണോ ജഡം, ഇല്ലാത്തതെന്ന് അർത്ഥം കൊടുക്കരുത്. ഇവിടെ ഇതിന്റെ അർത്ഥം പറഞ്ഞെടുത്ത് അസത്ത് അസത്ത് എന്ന് പറഞ്ഞ അവരടുത്ത് വാക്കിന്റെ അർത്ഥം പറഞ്ഞു. കാരണം വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ ഇത് എങ്ങനെ യോജിപ്പിക്കണമെന്നുള്ള ബുദ്ധിമുട്ട് വരും. ഇതിൽ വിശേഷിച്ചൊന്നും പറയുന്നില്ല എന്ന് മനസ്സിലായോ? ഡോക്ടർ ഭാസ്കറിന് ഇതെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടി. പുള്ളി വേറെ ഒന്ന് ഞാൻ നോക്കി. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ മനസ്സിലാകത്തില്ല. അന്യാർത്ഥം വിദ്യാനുസം. എന്താ ഗുരു പറഞ്ഞിരിക്കുന്നതെന്നൊന്നും മനസ്സിലാകത്തില്ല. വേറെ വയ്ക്കാൻ എന്താണ് ഓരോരുത്തർ വേറെ ആരോ ഒക്കെ എഴുതിയിട്ടുണ്ട്, ദർശനമാനയ്ക്ക് വേറെ ആരാ എഴുതിയത്? ഞാൻ കണ്ടിട്ടില്ല, കാണാതെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നു ഡോക്ടർ ഭാസ്കറിന്റെ, ഭാസ്കറിന് എന്താണ് പിടിയും കിട്ടിയിട്ടില്ല. എന്താ ഈ പറയുന്നത്? എന്താണ് നാപാതി തത് അസത്യത്, അസത്യത്. പിന്നെ എഴുതുന്നവരെല്ലാവരും വിദ്യാൻ സ്വാമിയുടെ ഈ അന്യം നോക്കി കോപ്പി അടിച്ചു. അത് ശരി, ഗുരുദേവൻ കറക്റ്റ് ചെയ്ത് കൊടുത്തെന്നൊക്കെ പറഞ്ഞത് എന്റെ ഒരു ഊഹമാണ്. അതല്ല, ഈ അന്യമായിരിക്കും കറക്റ്റ് ചെയ്ത് കൊടുത്തത്. എഴുതിക്കൊണ്ടെന്ന് കാണിച്ചപ്പോ അത് ഇങ്ങനെയാക്കിയാൽ എന്താ എന്ന് ചോദിച്ചു. അങ്ങനെ ആക്കിയാൽ, അല്ലാതെ ഗുരു വ്യാഖ്യാനിക്കപ്പെടുന്നു. വ്യാഖ്യാനം ഗുരുവിന്റെ രീതി. അങ്ങനെയാണ് ഈ പദ്യം എഴുതിയിട്ട് വ്യാഖ്യാനം എഴുതാൻ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് സ്വയം തന്നെ വ്യാഖ്യാനം. കഴിഞ്ഞല്ലോ ക്ലാസ്. അത് താഴെയാണ് അല്ലേ? താഴെയില്ലേ സ്വാമി ക്ലാസ്? അത് താഴെയാണ്. ഓഹോ, താഴെന്നുറിയ പുള്ളിയൊന്ന് കയറി പോകുന്നു. എങ്ങനെ അറിയാം? ഇല്ല, താഴെ നിന്ന് പറയുമ്പോൾ പുള്ളി മേളിലോട്ട് പോയി. ശരിയായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായി. താഴോട്ടെന്ന് പറഞ്ഞോ മേളിലോട്ട് പോകണം, പിന്നെ മേളിലോട്ട് പോകണമെങ്കിൽ താഴോട്ടെന്ന് പറയുക. കുഴപ്പമുണ്ട് ഇല്ല, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും സ്വാമിയാവും വരുമ്പം തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ അടുത്ത് പറയുന്ന എന്താണ്? യത്ത് ഏതെന്നാണോ അസത്ത്, ജഡം. അസത്തിന് ഇല്ല എന്നുള്ള അർത്ഥം ഇവിടെ എടുക്കരുത്. അതെന്താണോ അത് ന ബാധിച്ച, എന്ന് വെച്ചാൽ അത് സത്തായി അനുഭവ രൂപത്തിൽ നിലനിൽക്കുന്നു. സത്തായല്ല, അനുഭവ രൂപത്തിൽ നിലനിൽക്കില്ല. അനുഭവ രൂപത്തിലുള്ള നിലനിൽപ്പ് എന്ന് പറയുന്ന ഒന്നിന് മാത്രമേ ഉള്ളൂ. ഏതിന്? ചിത്ത്. ഇത് ഒരുപാട് ആഴമുള്ള ഒരു പദ്യമാണ്. ഒരുപാട് ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട, പെട്ടെന്നങ്ങ് മനസ്സിലാകത്തില്ല. മനസ്സിലാക്കിയ ആർക്കും പ്രശ്നമില്ല. ഞാനും പറഞ്ഞു മനസ്സിലാക്കിയ പ്രശ്നം വെച്ചാ, മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതിന്റെ കൃത്യമായ അന്വയം, പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കാനുണ്ട്. അധ്യാരോപവാദം എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാവുന്നില്ല. പ്രയോഗിക്കപ്പെടുന്നു